ആസീത് പ്രകൃതിരേവേദം യഥാദോ യോഗവൈഭവ വ്യതനോത് അഥ യോഗീവ സിദ്ധിജാനം ജഗത്പതി. ആദോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൃഷ്ടിക്ക് മുമ്പ് ഇതം ഈ പ്രപഞ്ചം യഥാ യോഗവൈഭവ യോഗവൈഭവ യഥാ യോഗവൈഭവം പോലെ യോഗവൈഭവ യഥാ യോഗവൈഭവം പോലെ യോഗശക്തി പോലെ പ്രകൃതി ഏവ ആസീത് പ്രകൃതി തന്നെ ആയിരുന്നു. അഥാ പിന്നീട് ജഗത്പതി ഈശ്വരൻ യോഗി സിദ്ധിജാലം ഇവ യോഗി സിദ്ധിജാലം എന്നതുപോലെ ഇതം വ്യതനോത് ഇതം വ്യതനോ ഇതിനെ പ്രകടമാക്കി. കഴിഞ്ഞ പദ്ധതി പറഞ്ഞ അതേ ആശയം തന്നെ ഇതിനും പറയുന്നത് ഉദാഹരണം മാത്രം മതി, ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ പദ്ധതി പറഞ്ഞതിന്റെ ആവർത്തനം തന്നെ ഇത്. ആവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പദ്ധതി പറഞ്ഞ തന്നെ എല്ലാത്തിനും പറയുന്നു, ഉദാഹരണങ്ങൾ മാറ്റി മാറ്റി മാറ്റി പറയുന്നു. ഉദാഹരണം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ യുക്തികൾ മാറ്റി മാറ്റി പറയുന്നു. ഒരേ സിദ്ധാന്തത്തെ തന്നെ പല പല യുക്തികളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇത് അദ്വൈതത്തിന്റെ ഒരു രീതിയാണ്. ഒരേ ഉദാഹരണത്തെ പല പല യുക്തികളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുക എന്തിനാണ്? ആ സിദ്ധാന്തത്തെ മനസ്സിനങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടി. എല്ലായിടത്തും ഇതാണ് വാസിഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ ഒരേ കാര്യം തന്നെ നൂറോണം പറയും. ഓരോന്ന് നൂറോണം എന്ന് വെച്ചാൽ കൃത്യം നൂറല്ല, പലതവണ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ എല്ലാം പ്രത്യേകിച്ചും അദ്വൈതത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും വീണ്ടും പറഞ്ഞ് പല ഉദാഹരണങ്ങളിലൂടെ പല യുക്തിയിലൂടെ പറഞ്ഞ് ആൾക്കാരുടെ മനസ്സിൽ അതിനങ്ങോട്ട് അടിച്ചു കയറ്റുക, ഉറപ്പിക്കുക എന്നുള്ള അതിനാണ് മനനം എന്ന് പറയുന്നത്. ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്ന സ്ഥൂണ ആഘനന ന്യായം എന്ന് പറയും. സ്ഥൂണമെന്ന് പറഞ്ഞാൽ കുറ്റി, ആ ഘനനം എന്ന് വെച്ചാൽ കുത്തിയടിക്കുക, ആ ഘനനം അടിക്കുക. അതിന്റെ യുക്തി ആണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. അങ്ങനെയാണ് പശുവിനെ കെട്ടാൻ വേണ്ടി കുറ്റിയടിക്കുമ്പോഴത്തേക്ക് ആദ്യം കുറ്റിയെടുത്ത് തറയിൽ ഒരു ഇടിയടിക്കും, എന്നിട്ട് ഊരിയെടുക്കും, വീണ്ടും അവിടെ വീണ്ടും ഇടിക്കും, വീണ്ടും ഊരിയെടുക്കും, വീണ്ടും ഇടിക്കും. ഒരു നാലഞ്ച് തവണ ഇടിച്ചിട്ട് പിടിച്ചു പോകുമ്പോൾ അത് വരത്തില്ല, പശുവിനെ കെട്ടും. ഇതുപോലെ ഞാൻ സ്ഥൂണ ആഘനന ന്യായം എന്ന് പറയും. സ്ഥൂണം എന്ന് വെച്ചാൽ തൂണാണ്. തൂണിനെ കുറ്റി ഉറപ്പിക്കുന്ന പോലെ ഇതേ കാര്യം തന്നെ. അതുകൊണ്ട് സാധാരണ ശാസ്ത്രങ്ങളിലൊക്കെ ഒരു കാര്യം പറഞ്ഞ് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദോഷം പറയും, പുനരുക്തി ദോഷം. ഉക്തമായതിൻ പുന പറയുക, പുനരുക്തി എന്ന് വെച്ചാൽ പറയുക, പുന എന്ന് വെച്ചാൽ വീണ്ടും പറഞ്ഞതിനെ വീണ്ടും പറയുക എന്ന് പറയുന്ന നമ്മൾ പറയും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ബോറടിക്കുന്നു എന്ന് പറയും. പറഞ്ഞ കാര്യം വീണ്ടും കേട്ടുകൊണ്ടിരുന്ന നമുക്ക് ബോറടിക്കും. പക്ഷെ അദ്വൈതത്തിൽ ബോറടിക്കാൻ പാടില്ല. എന്തുകൊണ്ട് പോരടിക്കാൻ പാടില്ല? ഇങ്ങനെ കേൾക്കുമ്പോ ഒരാളുടെ മനസ്സിൽ അദ്വൈതം എന്ന് പറയുന്നത് എന്താണോ, ഒരു പുതിയ ആശയമാണ്. നമ്മുടെ സാമാന്യമായ ബോധം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല പറയുന്നു, ലോകത്തിലൊന്നുമുള്ള കാര്യങ്ങളല്ല പറയുന്നു. പ്രപഞ്ചാതീതമായി ബ്രഹ്മമുണ്ട്, അത് നിത്യമാണ്, ഏകമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ മനുഷ്യന് സാധാരണ മനുഷ്യന് ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്, മനസ്സിലാക്കാൻ പ്രയാസമാണ്, പലതരത്തിലുള്ള ചോദ്യങ്ങളും വരും. അപ്പോൾ ഈ ചോദ്യങ്ങൾ വരുമ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം പലതരത്തിലുള്ള സമാധാനങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പല യുക്തികൾ പറയുന്നത്. അങ്ങനെ പറഞ്ഞു പോയപ്പോൾ ഒരു പുനരുക്തി ദോഷമുള്ള കാരണം പുനരുക്തിയെ സംബന്ധിച്ചൊരു എന്താണ് നിയമമുണ്ട്. പുനരുക്തി എന്ന് പറയുന്നത് ഉപയോഗമുള്ളതാണെങ്കിൽ ദോഷമില്ല, വീണ്ടും പറയുന്നത് ഉപയോഗമുള്ളതാണെങ്കിൽ ദോഷമില്ല. ഉപയോഗമില്ലാതെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ദോഷമാണ്. നമ്മൾ ഗുരുദേവ കൃതികൾ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അദ്വൈതം വരുന്ന ഭാഗങ്ങൾ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നു, അതിന് ദോഷമില്ല, കാരണം അത് ഉപയോഗമുണ്ട്. പക്ഷെ ആർക്കാ ഉപയോഗപ്പെടുന്നത്? ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനെ ചിന്തിക്കാൻ മനസ്സുള്ളവരും അങ്ങനെ സംശയങ്ങൾ വരികയും അത് പരിഹരിക്കാൻ താല്പര്യമുള്ളവരും ആ സിദ്ധാന്തം എന്താണെന്ന് അവരുടെ മനസ്സ് ഉറപ്പിക്കാൻ അത്രയൊക്കെ താല്പര്യമുള്ളവർക്ക് അതിന് ശ്രദ്ധ എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് പുനരുക്തി ദോഷമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ ഉറക്കം വരും, അല്ല നമുക്കൊന്നും പുതുതായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റും, നമ്മളതിന് സംശയമേ ഇല്ല. യാതൊന്നും നമ്മുടെ മനസ്സിൽ കയറുന്നില്ലെങ്കിൽ നമുക്ക് സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഒരേ കാര്യം ആവർത്തിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പുതിയ ഉദാഹരണങ്ങൾ പറയുന്നു. പിന്നെ ഈ പറയുന്ന യുക്തികളും ഉദാഹരണങ്ങളും എല്ലാം പാരമ്പര്യമായി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പഴകിയ ഉദാഹരണങ്ങളാണ് എല്ലാ കാര്യങ്ങൾക്കും. അത് അദ്വൈതം പറയുന്നിടത്തൊക്കെ തന്നെ ഗുരു അത് എല്ലാ പഴയ പഴയ പഴയ പഴയ ഉദാഹരണങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ആകെ പറയുന്നവരുടെ മാത്രം എന്താണ്, ട്രെയിനിന് വേഗം ജയിപ്പാൻ ജനനര പോലും പണ്ടുള്ളവർക്ക് ട്രെയിനിനെ കുറിച്ച് അറിയില്ലേ, അവിടെ മാത്രം ചെയ്തു പുതിയൊരു ഉദാഹരണം പറഞ്ഞു. റെയിലിൻ വേഗം ജയിപ്പാൻ ജനനര മുതലാം മൂഢരും ഞാനുമായി ജയിൽ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ എന്ന് പറയുന്ന ഉദാഹരണം അത് പണ്ടുകൊണ്ട് പണ്ടും പറയും. പക്ഷെ റെയിലിൽ അതൊക്കെ മുമ്പ് പറഞ്ഞു. അദ്വൈതികൾ സ്ഥിരം പറയുന്നതാണ് പാമ്പ് പോലെ തന്നെ മാലയും പറയും. പാമ്പ് എന്ന് പറയുന്നത് പോലെ അദ്വൈതികൾ പഴയകാലം പോലെ സുരേശ്വരാചാര്യൊക്കെ പഴയകാലത്തെ പറഞ്ഞിട്ടുള്ളതാണ് മാലയുടെ ഉദാഹരണം. അത് ഈ പൊട്ടന്മാർക്ക് ഇതൊന്നും കൂടുതൽ വായിച്ചിട്ടില്ലാത്തവർ പറയും മാല ഗുരുദേവൻ കണ്ടുപിടിച്ചാണ്, സർപ്പശങ്കരാചാര്യാണ് കണ്ടപ്പോ ഗുരുദേവന് ശങ്കരനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, ശങ്കരൻ പറഞ്ഞു സർപ്പം ഒന്നും, ഗുരു പറഞ്ഞു മാലയെന്ന്, എവിടെ കിടക്കുന്നു പൊട്ടന്മാര് വിവരദോഷികൾ. മാലയും പണ്ടേ പറയുന്നതാണ്, പുതിയ ഉദാഹരണമൊന്നുമല്ല. ഈ തറയിലെ മഴയൊക്കെ പെയ്ത് മഴയില്ലാതെ വയലൊക്കെ കിടന്ന് വെടിക്കുമല്ലോ, ചെടി ഇങ്ങനെ വെടിച്ചു. ഇത് ഉദാഹരണമായിട്ട് പറയും ഭൂച്ഛിദ്രം എന്ന് പറയും. അത് സർപ്പമായി കാണുന്നു, വടി സർപ്പമായി കാണുന്നു, കയറ് സർപ്പമായി കാണുന്നു, പിന്നെ ഇത് മാല സർപ്പമായി കാണുന്നു. ഇതൊക്കെ പഴയ ഉദാഹരണങ്ങളാണ്. അത് പറഞ്ഞപ്പം പുതിയതാക്കി. അപ്പോൾ ഇതാണ് ഉദാഹരണങ്ങളെല്ലാം പഴയ ഉദാഹരണങ്ങൾ തന്നെയാണ്, പുതിയ പുതിയ യുക്തി അനുസരിച്ച് പറയുന്നു. പക്ഷെ ഈ പറയുന്ന ഉദാഹരണങ്ങൾ പലതും കാലഹരണപ്പെട്ടതാണ്. ഇന്നത്തെ ഉദാഹരണങ്ങളൊന്നും പല പഴയ ഉദാഹരണങ്ങളൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ഇവിടെ പറയുന്നത് എന്താണോ, യഥാ യോഗ വൈഭവം. യോഗ വൈഭവം എന്ന് വെച്ച ശക്തി, യോഗശക്തി. ഈ യോഗശക്തി എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. യോഗികൾക്ക് പല ശക്തികളും ഉണ്ട്. അത് വെറുതെ വിശ്വാസം എന്ന് വെച്ചാൽ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അല്ല വെറുതെ അങ്ങ് പറയുന്നതല്ല. യോഗശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ പറഞ്ഞിരിക്കുന്നു, പുരാണങ്ങളിൽ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹഠയോഗ പ്രദീപിക, അതിന് ഇതിലൊക്കെ ഒരുപാട് ഇത് പറയുന്നു. അങ്ങനെ ശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ കാലത്ത്. അങ്ങനെ പറഞ്ഞപ്പോ അത് ഉപയോഗിച്ച് ആരെങ്കിലും പറ്റിക്കാമെന്നോ തട്ടിക്കാമെന്നോ ഒക്കെ അവന് കരുതിയോന്ന് അറിയത്തില്ല. പക്ഷെ പിൽക്കാലത്ത് ഇതങ്ങോട്ട് പ്രചരിപ്പിച്ചിട്ട് ആൾക്കാരൊക്കെ ഇത് വെച്ചിട്ട് എന്താണ് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി തുടങ്ങി. അതാണ് എന്റെ ഒരുപാട് എനിക്ക് യോഗശക്തിയുണ്ട്. ഇല്ല ജഗതി തറയുന്നതിലൂടി മണ്ണെടുത്ത് ഉദാഹരണം ഓട്ടോറിക്ഷ, ഇതെന്ന യോഗശക്തി. അവൻ പേടിച്ചല്ല വേണ്ട, അതുപോലെ യോഗശക്തികൾ. അല്ലാതെ യോഗശാസ്ത്രം പറയുന്ന യോഗശക്തികളൊക്കെ പറയും, അതൊന്നും ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. ഒന്ന് പറയുന്നത് യോഗശക്തിയുള്ളവനെന്താണ്, പിന്നെ സൂര്യന്റെയും ചന്ദ്രന്റെയും കാരണം ഉണ്ടാകും. യോഗശക്തിയിലും സൂര്യന്റെയും ചന്ദ്രന്റെയും അറിവുണ്ടാവുമെങ്കിൽ ആ അറിവും കഴുകി വെച്ചാൽ പോരും. പിന്നെ എന്തിനാ റോക്കറ്റ് വിട്ട് അവിടെ അതുവരെ പോയി, എത്ര കോടികളെങ്കിലും രൂപയുടെ ചെലവാ. റോക്കറ്റ് അവിടെ ചെന്നിറങ്ങി അതുവരെ അറ്റത്തെ ഇറങ്ങത്തുള്ളൂ. അവിടെ പഠിക്കാൻ പറ്റും, എല്ലാം പഠിക്കാൻ പറ്റും, പറ്റത്തില്ല. പിന്നെ എന്തോ എല്ലാം പഠിക്കാൻ കിടക്കുന്നു. അപ്പൊ യോഗികൾക്ക് സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് അറിയാമായിരുന്നെങ്കിൽ, അങ്ങനെ അവർക്ക് യോഗശക്തി കൊണ്ട് അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യ റോക്കറ്റ് വിടുന്നത്? അതൊക്കെ എഴുതി വെച്ചാൽ അതെന്താ സാധനം, എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല. അത് ഇതുപോലെ വേറൊരു തള്ളാണ്. സൂര്യനാടി മറ്റേ നാടി എന്ന് പറയും. എന്നുവെച്ചാൽ മനുഷ്യന് അനാട്ടമി ശരീരശാസ്ത്രമൊന്നും അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതി വെച്ച കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് എഴുതി വെച്ചതാണ്. 186,000 നാടി എന്നൊക്കെ പറയുന്ന പൊട്ടക്കണക്കുകൾ അറിയാമെന്നുള്ള കാലഘട്ടത്തിൽ മനുഷ്യന് എഴുതി വെച്ച കാര്യമാണ്. അങ്ങനെയൊന്നും പ്രത്യേകിച്ച് നാടികളൊന്നുമില്ല. ഈ നാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യന് എന്താണ് ശരിക്കും ശരീരത്തിൽ എവിടെയൊക്കെയാണ് വെയിനുള്ളത്, എവിടെയൊക്കെയാണ് മറ്റു നെർവുകളുള്ളത് എന്ന് അറിയാം. അതറിഞ്ഞിട്ടല്ലേ രോഗത്തിന് ചികിത്സയൊക്കെ ചെയ്യുന്നു. അല്ല മറ്റൊക്കെ പഴയ കാലത്ത് മനുഷ്യന്റെ വിശ്വാസങ്ങളാണ് അതൊക്കെ. അങ്ങനെയൊക്കെ അവിടെ നാടിയുണ്ട്, ഇവിടെ നാടിയുണ്ട്, അതിനൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ഇന്നും അത് ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇന്ന് മില്യൺ ഡോളർ ബിസിനസ്സാണ് യോഗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബിസിനസ്സാണ്. അതുകൊണ്ട് ഇങ്ങനെ നാടികളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ അനാട്ടമിയിൽ നിന്നും ഫിസിയോളജിയിൽ നിന്നും മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെ കുറിച്ച് മനസ്സിലാക്കിയ അപ്പുറം ഈ ശരീരത്തിലൊന്നുമില്ല ഉണ്ടെന്ന് പറയുന്നതൊക്കെ വെറുതെ. പിന്നെ അവർ പറയും എന്താണ് കണ്ടോ സുഷുമ്പന നാടിയില്ലേ, അതാണ് അന്ന് പറഞ്ഞു. അത് ശരിയാണ്, സുഷുമ്പന നാടി ഇവിടെയുണ്ട്, അത് ശരിയാണ്. മേലോട്ട് പോകുന്നത് അതിന്റെ ഉപയോഗം വേറെയാണ്, അതിന്റെ പ്രവർത്തനം വേറെയാണ്. നാട് പിടിച്ച് വിളിച്ച് പണ്ടിവിടെ ഞാനിവിടെ ഇരുന്നപ്പോഴത്തേക്ക് കുറെ ലാടന്മാർ വന്നു, ആന്ധ്രക്കാർ, മനസ്സിലായോ? അത് ഈ ലാടന്മാരെന്ന് പറയുന്നത് ഒരു സിനിമയില് ജയറാമും മറ്റേതായാലും കൂടെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സിനിമയൊന്നും കാണാം, എന്തിനു കൊള്ളാം. രണ്ട് പേര് ലാടന്മാരായി നടക്കുന്ന കണ്ടിട്ടുണ്ടോ? ജയറാമൻ വേറൊരുത്തനാരാണ്, അശോകനാ, ഇതുപോലെയാണ് ഈ ലാടന്മാര് മുഴുവൻ. ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞ് എന്താണോ, രണ്ടുപേര് ഇവിടെ വന്നു. അപ്പോ ഞാൻ പിടിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഹാർട്ടിന് അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഇത്ര രൂപ മരുന്ന് ഇവിടെ കൊണ്ടെത്തിക്കും, ഞങ്ങൾ കള്ളന്മാരൊന്നുമില്ല, അവർ ഐ ഡി കാർഡ് കാണിച്ച്, പൈസയൊന്നും കൊടുത്തില്ല. വെറുതെയാണെന്ന് അറിയാമെന്നുകൊണ്ട് ഞാൻ പൈസയൊന്നും കൊടുത്തില്ല. അത് കഴിഞ്ഞ് ഞാനൊരു ആലുവായി പോയി മുമ്പ് കൂടെ ഉള്ളപ്പോഴാണ്. ആലായി ചെന്നപ്പോ ഇതേ രണ്ടുപേരും അവിടെ വന്നിരിക്കുന്നു. അവിടെ വന്നത് വീണ്ടും എന്റെ കൈ എമ്മാര് മറന്നു പോയി, ഞാൻ മറക്കത്തില്ലല്ലോ. എമ്മാരെ കൈ പിടിച്ചു നോക്കിട്ട് പറഞ്ഞ് കിഡ്നി തകരാറിലാകാൻ പോവാണ്, കിഡ്നിക്കാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ് അത് ശരിയാണ് ഡോക്ടർ പറഞ്ഞു, കിഡ്നിക്ക് കുഴപ്പമുണ്ട്, ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു. പക്ഷെ ഇനി ഹാർട്ടിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാകുമ്പോൾ ഹാർട്ടിന് ഒരു പ്രശ്നമില്ല. ഇതൊക്കെ പൊട്ടക്കണ്ണം മായു എറിഞ്ഞതുപോലെയാണ്. ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോഴേ ഏതെങ്കിലും ഒന്നങ്ങ് ശരിയാവും. ഇപ്പൊ മനുഷ്യനാകുമ്പോ എന്തെങ്കിലും അസുഖം കാണും എവിടെയെങ്കിലും. ഇനിയിപ്പോ ഈ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് യവന്മാരും മരുന്ന് തരുന്ന് ചികിത്സിക്കുന്നു. ഇത് പിന്നെ ആരെങ്കിലും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ ഈ കുഴപ്പമുണ്ടോ ഇല്ലേന്ന്? ഒന്നുമില്ലല്ലോ. ഇവൻ പറഞ്ഞു ഹാർട്ടിന് കുഴപ്പമാണ്, മരുന്ന് കൊടുത്തരും 1000 രൂപയാണെന്ന് ചോദിച്ചു. മരുന്ന് നമ്മൾ കഴിക്കും, പിന്നെ ഒന്ന് പിടിച്ചു നോക്കിട്ട് പറയും അത് മാറിയത്. ജനാൻ സമയം ഓമി കഴിക്കുന്ന ആളല്ലേ. അപ്പോ ഇതൊക്കെ വെറുതെ തട്ടിപ്പ്, അതൊന്നും കാര്യമൊന്നുമില്ല. അതൊക്കെ ഈ ജ്യോത്സ്യം പോലെയാണ്, പൊട്ടക്കണ്ണം മാവി കഴിഞ്ഞതുപോലെ ചിലതൊക്കെ ഒത്തുവരും, ചിലത് ഒക്കാതിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നാടി നോക്കിയിട്ട് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് പറയുന്നില്ലേ, ഇപ്പൊ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ തന്നെ അവർക്കറിയാം ലങ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. ഇത് ഏകദേശം ഒരു ധാരണ കിട്ടും എന്തോ പ്രശ്നമുണ്ട്, ഈ അടിക്കുന്ന ഈ ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ. പക്ഷെ എന്തോ ഒരു സംശയമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ECG അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്ത് നോക്കി കറക്റ്റായി ഉറപ്പിക്കാൻ പറ്റും. മറ്റേത് സാമാന്യമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ തന്നെ ഓടമേറ്റ് ചെയ്ത ഹാർട്ട് ഭയങ്കരമായിട്ട് ഇടിക്കുന്നില്ലേ, വെറുതെ ഇരിക്കും ഹാർട്ട് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോ ഹാർട്ടിന് കുഴപ്പമുണ്ടെന്ന്. ഇത്തരം അറിവേ ഇവർക്കുണ്ടാകത്തുള്ളൂ. സാധാരണഗതിയിൽ പിടിച്ചു പോകുമ്പോൾ ഹാർട്ടിന് തകരാറുണ്ട് എന്നുള്ള അറിയാൻ പറ്റും. പക്ഷെ എന്ത് തകരാറാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ECG തുടങ്ങി അങ്ങോട്ടുള്ള സംവിധാനങ്ങളിലൂടെ സ്കാനിങ്ങിലൂടെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടോ എന്നിങ്ങനെ അറിയും. അതെല്ലാം അങ്ങനെ അറിയാൻ പറ്റും. പക്ഷെ സാമാന്യമായിട്ട് അറിയാൻ പറ്റും എന്ത് കുഴപ്പമുണ്ടോ. അതൊരു ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ കണ്ടുപിടിക്കുന്നതിലുള്ള അറിവ് അത് ഉണ്ടാകും, അത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി ഹാർട്ടിന്റെ ഇന്ന തകരാറാണെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, 5 ഗ്രാമിന്റെ ആവശ്യമില്ലല്ലോ. ഡോക്ടർമാര് തന്നെ ECG ഒക്കെ നോക്കി ഇതെല്ലാം നോക്കിയതിനു ശേഷം പിന്നെ എവിടെയാണ് ബ്ലോക്ക്, എത്ര ബ്ലോക്കാണെന്ന് കൃത്യമായി അറിയണമെങ്കിൽ 5 ഗ്രാം ചെയ്തേ അറിയാൻ പറ്റും. അവര് ഇതിനേക്കാൾ കൂടുതൽ നാഡിമിടിപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചവരാണ്. എന്നിട്ട് കൂടി അപ്പോ ഈ ഒരു സാമാന്യമായ അറിവുണ്ടല്ലോ ഹാർട്ടിനെന്തോ പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ അവര് പറയുന്നത് ഇത്രയാണ്, നാഡിയും പിടിക്കുന്നതിലെന്തോ തകരാറുണ്ട്. അത് വെച്ച് എല്ലാം പറയും, കൃത്യമായി പറയാൻ പറ്റില്ല. അതിന്റെയൊക്കെ പ്രശ്നം ഇതാണ്, അതിനൊന്നും ആക്യുറസി ഇല്ല. പൊതുവായി ചിലപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറയാൻ പറ്റും, അത് വിശ്വസിക്കാൻ പറ്റിയ ഇടപാടല്ല. വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ആധുനികമായ ഇതൊക്കെ തന്നെ നോക്കണം, എന്താണ് എവിടെയാണ്. അല്ലെങ്കിൽ സ്റ്റെലസ്കോപ്പ് വെച്ച് നോക്കിട്ട് അവർക്ക് പറയാനുള്ള ഇത്ര ബ്ലോക്ക് ഉണ്ടെന്ന് എന്താ പറയാത്ത ECG എടുക്കുന്നതിന്. ഡയഗ്നോസ് ചെയ്യുന്നതിനൊക്കെ മോഡേൺ മെഡിസിന്റെ രീതികൾ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. ബാക്കി ആയുർവേദത്തിന്റെയും ഹോമിയോക്കാരൊക്കെ പറയുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അബദ്ധമാണത്, ആയുർവേദം അബദ്ധമാണ്. അതൊന്നും കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് എന്താണ് BMS ഒക്കെ പഠിച്ചവർ കോഡല് സ്റ്റെലസ്കോപ്പും തൂക്കിയിട്ട് ഇഞ്ചക്ഷനും സിറിഞ്ചും ഒക്കെ ആയിട്ട് പിന്നെ എന്ത് വന്നാലും അവരെന്താ ചെയ്യുന്നത്, സ്കാനിന് എഴുതി വിടുകയാണ്. ആയുർവേദത്തിൽ ശരിയായ ഡയഗ്നോസ് ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം സ്കാൻ ചെയ്യുന്നു, അവരെന്തിനാ എക്സ്റേ എടുക്കാൻ പറയുന്നു. അപ്പൊ അതിനൊന്നും ഡയഗ്നോസ് സമ്പ്രദായം ശരിയല്ലാത്തതുകൊണ്ടാണ് മോഡേൺ മെഡിസിൻ എന്ന്. പക്ഷെ ഇന്നിപ്പോ അവർക്ക് മനസ്സിലായി, ആയുർവേദക്കാർക്ക് ആയുർവേദത്തിന്റെ ഡയഗ്നോസ് കൊണ്ട് ഒരിക്കലും കൃത്യമായി ഏകദേശമൊക്കെ പൊടി കിട്ടും കേട്ടോ. അത് പോരല്ലോ, നമുക്ക് കൃത്യമായി രോഗം മനസ്സിലാക്കണ്ടേ. ഈ മോഡേൺ മെഡിസിൻ പോലെ തന്നെയും അത് ഉപയോഗിക്കുന്ന ഡോക്ടർക്ക് ശരിയായ അറിവില്ലെങ്കിൽ, ഉപയോഗിക്കുന്ന മെഷീന് ശരിയല്ലെങ്കിൽ, ഡോക്ടർ വിദഗ്ധരല്ലെങ്കിൽ അവരുടെ ഡയഗ്നോസും തെറ്റിപ്പോകും. നമ്മള് ശരിയായ ഡോക്ടറെ അടുത്തല്ല നിന്നെങ്കിൽ നമ്മൾ രോഗം കൊണ്ട് കടക്കും. മെഷീനുണ്ട്, അറിവുണ്ട്, എല്ലാം ഒത്തു വരണം. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ആയുർവേദക്കാർ എങ്ങനെയാ ഡയഗ്നോസ് ചെയ്യുന്നത്? ഇതൊന്നും ഇല്ലാതെ പണ്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തിരുന്നു. ചിലതൊക്കെ ഭാഗ്യത്തിനൊത്തു ഒത്തുവരും, അതിത്രേ ഉള്ളൂ. പൊട്ടക്കണ്ണം മാവി എറിഞ്ഞ പോലെ ചിലതങ്ങ് ശരിയാവും, പലതും ശരിയാവത്തില്ല. അതുകൊണ്ട് അതിനേന്നും പറയും ഒരിക്കലും പോകാൻ പാടില്ല, ഒക്കെ അബദ്ധമാണ്. പിന്നെ ആയുർവേദത്തിൽ മരുന്നുണ്ട് ഫാർമക്കോളജ്, അത് കുറെ രോഗങ്ങൾക്ക് കുറെ മരുന്നുണ്ട്, അത് ചെയ്യും. പക്ഷെ അതിനൊന്നും രോഗം കണ്ടുപിടിക്കില്ല. എനിക്ക് രോഗം കണ്ടുപിടിച്ചാലും വല്ല മരുന്ന് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് പറഞ്ഞപ്പോഴാണ് അതിലേക്ക് പോയത്? സൂര്യനാഡി. സൂര്യനാഡി, സൂര്യനാഡി, ചന്ദ്രനാഡി, അതിന് മുമ്പ് എന്താ പറഞ്ഞത്? യോഗസിദ്ധികൾ. യോഗസിദ്ധി പറയുന്നത് എന്താണ്? ഒട്ടുമുക്കാലും തള്ളുകളാണ്, ആർക്കും അങ്ങനെ. പിന്നെ പഴയ വിശ്വാസം, ഗ്രന്ഥങ്ങളൊക്കെ എഴുതുമ്പോൾ വിശ്വാസം അനുസരിച്ചാണ്. ആർക്കും അങ്ങനെ സൂര്യനെ കുറിച്ചോ ചന്ദ്രനെ കുറിച്ചോ ഒന്നും ഇവിടെ ഇരുന്ന് അറിയാനൊന്നും പറ്റില്ല. ഇന്ന് പിന്നെ അറിയാൻ പറ്റും, ഉപകരണങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ വലിയ ടെലിസ്കോപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്ന് കുറെയൊക്കെ അറിയാൻ പറ്റും. ഇതൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ, അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിലും ശരി, ചന്ദ്രൻ അതിന്റെ മാസ് എത്രയാണ്, അതിന്റെ ഡയമീറ്റർ എത്രയാണ്, അതൊക്കെ ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതുപോലെ രേഖപ്പെടുത്തിയിട്ടില്ല, കുറെയൊക്കെ രേഖപ്പെടുത്തിയ ആരാണ്? നമ്മുടെ പഴയ ജ്യോതിശാസ്ത്രജ്ഞന്മാർ. അതിനു മുമ്പുള്ള ആരാണോ? ആര്യഭട്ടനെ പോലെയുള്ളവർ. അവര് ശരിക്കും നിരീക്ഷിച്ച് കണക്ക് കൂട്ടി, അവര് ശരിക്കും ശാസ്ത്രജ്ഞന്മാരായിരുന്നു. അവര് നിരീക്ഷിച്ച് അവര് നല്ല മാത്തമറ്റീഷ്യന്മാരായിരുന്നു. അവര് ഇവിടെ ഇരുന്ന് കണക്ക് കൂട്ടി. അവര് പലതും കണ്ടെത്തിയിട്ടുണ്ട്. അത് സയൻസ്, യോഗസിദ്ധി ഒന്നും കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മാധവൻ, ഒരു വലിയ വലിയ മാത്തമറ്റീഷ്യന്മാർ നമ്മുടെ കേരളത്തിൽ. പൈയുടെയൊക്കെ വാല്യൂ ഒക്കെ കണക്കാക്കിയ വലിയ മാത്തമറ്റീഷ്യന്മാര്. പേരെന്തോ ശകുന്തള എന്ന് പറയുന്നത്, അവർക്കൊരു പ്രത്യേക സിദ്ധി ഉണ്ടായിരുന്നു. വേഗത്തിൽ കണക്ക് ചെയ്യുന്നതിനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു. നമ്പറുകൾ അത്രയുള്ള വേഗത, വളരെ വേഗത്തിൽ കണക്ക് കൂട്ടുന്നതിനുള്ള. മറ്റങ്ങനെയല്ല, അവർക്ക് അവരവരുടേതായ പ്യുവർ മാത്തമെറ്റിക്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അതില് ശുദ്ധ ഗണിതം, അതിൽ അവർ അവരുടേതായ ഒരുപാട് സംഭാവന ചെയ്തതുകൊണ്ട് നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു സംഗ്രാമ മാധവൻ എന്ന് പറയുന്നത്. മറ്റത് അങ്ങനെയല്ല, അവർ കണക്കിൽ അവർക്കൊരു വേഗതയുണ്ട്, അത്രയേ ഉള്ളൂ. അവർ മരിച്ചുപോയി. അവരുടെ ബ്രെയിനിന്റെ സ്പീഡ് അതുകൊണ്ട്. അതുകൊണ്ട് യോഗസിദ്ധി എന്ന് പറയുന്നതൊക്കെ പിന്നെ പഴയ കാലത്ത് ഈ ശാസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചെങ്കിലും ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ്. കൂടുതൽ നമുക്ക് അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആൾക്കാരെ പേടിപ്പെടുത്തി അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി ആണ്. ഇന്നും എന്താണ് നല്ലൊരു വ്യാപാരമായിട്ട് ഉപയോഗിക്കുന്നതാണ് വടക്കേ ഇന്ത്യയിലൊക്കെ. കേരളത്തിലും ഉണ്ട്. ഇതുപോലെ നമുക്ക് എന്തോ ചില സിദ്ധികളൊക്കെ ഉണ്ടെന്ന് ആൾക്കാരെ അത് വെച്ച് ചൂഷണം ചെയ്യുക, അവരെ വിശ്വസിപ്പിച്ചിട്ട് അവരെ നിന്ന് പൈസയൊക്കെ അടിച്ചു മാറ്റാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ ഒന്നുമില്ല. കാരണം ഈ പ്രപഞ്ചത്തിന് അടിസ്ഥാനമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ അതിലംഘിക്കാൻ മനുഷ്യൻ കണ്ടെത്തിയ നിയമങ്ങൾ അതിനെ അതിലംഘിക്കാൻ മനുഷ്യന് പറ്റത്തില്ല. ഇതുവരെ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഇതുവരെ എന്താ കേട്ടത്? ഇതുവരെ കേട്ടതിന് എന്ത് തോന്നി? ആ പിന്നെ ഇനി അത് കൂടുതൽ എന്താ പറയാ? എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയുക എന്ന് വെച്ചാ, മനുഷ്യന് എന്താണ് പ്രത്യേകമായ കഴിവുകളുണ്ട്. അത് ആ കഴിവെന്ന് പറയുന്നത് ഇപ്പോ ചിലപ്പോ ജന്മസിദ്ധമായി വരും, ചിലപ്പോ നമ്മൾ ഇരിക്കുന്ന കഴിവുകളെ ചിലപ്പം വികസിപ്പിക്കാൻ പറ്റും, പ്രാക്ടീസ് ചെയ്ത് വികസിപ്പിക്കാൻ പറ്റും. അത് മറ്റുള്ളവർക്ക് കാണുമെന്നില്ല. ഇപ്പൊ പറഞ്ഞല്ലേ ശകുന്തളാദേവിയുടെ, അവർക്ക് ജന്മസിദ്ധമായിട്ട് എന്താണ് ഒരു കണക്കിൽ അവർക്കൊരു ശേഷി ഉണ്ടായിരുന്നു. പിന്നെ അവരതിനെ എന്ത് ചെയ്ത് വികസിപ്പിച്ച് പരിശ്രമം കൊണ്ട് വികസിപ്പിച്ച് കമ്പ്യൂട്ടറിന്റെ വേഗത്തിൽ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. അവർക്ക് കഴിഞ്ഞു. അത് സാധാരണക്കാർക്കില്ലാത്ത കഴിവാണ്. അത് അതിനെയാണ് സിദ്ധി എന്ന് പറയണെങ്കിൽ ഓക്കെ, അത് സംഭവിക്കാമെന്നുള്ള സാധ്യതയുള്ള സംഭവങ്ങളാണ്. സാധ്യതയുണ്ട് മനുഷ്യന് അങ്ങനെയുള്ള കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റും. അതേപോലെ ചിലപ്പോ യേശുദാസിന് ജന്മവാസനയുണ്ട് സംഗീതത്തിൽ, ചെമ്പയുടെ അടുത്ത് പോയി പഠിച്ച് അപ്പൊ സംഗീതത്തിന്റെ രാഗവും താളവും ഒക്കെ പുള്ളി മനസ്സിലാക്കി. അത് പിന്നെ നമുക്കൊരു സിദ്ധി എന്ന് പറയാം. അത് ജന്മസിദ്ധമായിട്ടുള്ളത് വികസിപ്പിക്കുന്നതാണ്, അത് മനുഷ്യ സാധ്യമായ കാര്യമാണ്. പിക്കാസോ വലിയ ചിത്രകാരനായിരുന്നു, ജന്മസിദ്ധമായി ഉണ്ടായിരുന്നു, ഉണ്ടായാലേ അത് പറ്റൂ. അതിനെ വികസിപ്പിച്ചെടുത്തപ്പോ മനുഷ്യന് സാധ്യമായ രീതിയിൽ അവന്റെ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കും. ബുദ്ധിയുടെ കാര്യത്തിലായാലും ശരി, മറ്റ് അവന് ഇരിക്കുന്ന മറ്റിതുപോലുള്ള ശേഷികളായാലും ശരി, അത് സാധിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ്, അതെല്ലാം ഈ പ്രകൃതിയുടെ നിയമത്തിന് വിധേയമായി നടക്കുന്ന കാര്യങ്ങളാണ്. പ്രകൃതി നിയമത്തിന് വിധേയമായി തന്റെ കഴിവുകളെ വികസിപ്പിക്കുന്നതിന് നമ്മൾ സിദ്ധി എന്ന് പറയണമെങ്കിൽ അത് ശരി, ഓക്കെ, അത് നടക്കും. ബുദ്ധിശക്തിയിലും മറ്റിതുപോലെയുള്ള മനുഷ്യന്റെ ഫാക്കൾട്ടികളും അതൊക്കെ വികസിപ്പിച്ചെടുക്കണം. സർക്കസുകാർ കണ്ടിട്ടില്ലേ, എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കും, നമുക്ക് കാണിക്കാൻ പറ്റും. ട്രപ്പീസ് കളിക്കാർ എന്തെല്ലാം ചെയ്യും. ആൽബർട്ട് ഐൻസ്റ്റൈൻ കുട്ടിക്കാലത്ത് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? കണക്കില് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും. പക്ഷെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ആളിന് കണക്കിന് താല്പര്യം ഉണ്ടായി, അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി. പുള്ളി അതിന്റെ ഒരു ഉസ്താദായി മാറി. അത് സാധ്യമായ ഒരു കഴിവിനെ വികസിപ്പിച്ചെടുക്കുന്നതാണ്. അതിനെ നമുക്ക് സിദ്ധി എന്ന് പറയാം. പക്ഷെ അതെന്താണ്? പ്രാപഞ്ചികമാണ്, പ്രപഞ്ചാതീതമുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ കണ്ണടച്ച് ധ്യാനിച്ചാൽ ചന്ദ്രന്റെ മുഴുവൻ വിവരം കിട്ടുമെന്ന് പറയുന്നത് എന്താണ്? പ്രാപഞ്ചികമായ ഒരു സിദ്ധിയല്ല. അതിനാണ് യോഗസിദ്ധി എന്ന് പറയുന്നത്. അത് വെറും തള്ളാണ്, നടക്കുന്ന കാര്യം. അങ്ങനെ ഇതൊക്കെ കണ്ടെത്തിയിരുന്നെങ്കിൽ പിന്നെ മനുഷ്യന് എന്നേ മനുഷ്യൻ വളരെയധികം ഭൗതികമായി പുരോഗമിച്ചു പോയാൽ അറിവൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ അറിവൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലൂടെ അറിയാമായിരുന്നു. ഏതൊക്കെയാണ് ഗ്രഹങ്ങൾ, അതിന്റെയൊക്കെ പൊസിഷൻ എങ്ങനെയാണ്, അതിന്റെയൊക്കെ ഭ്രമണ വേഗത എന്താണ്, ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ ഇക്കാലത്ത് കണ്ടുപിടിച്ചും ന്യൂട്ടനും ഒക്കെ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇവർക്കത് മുമ്പേ തന്നെ കണ്ടുപിടിച്ച് പറയാമായിരുന്നു, എഴുതി വെക്കാമായിരുന്നു, രേഖപ്പെടുത്താമായിരുന്നു. ഇവർ ഈ ഒരുപാട് കുപ്പികൾ യോഗസൂത്രമൊക്കെ എഴുതി വെച്ചില്ലേ, എന്റെ കൂട്ടത്തിൽ ഇതുമൊക്കെ എഴുതി വെക്കാമായിരുന്നു. ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ചന്ദ്രനെ കുറിച്ചുള്ള അറിവുണ്ടാവും. ചന്ദ്രനെ കുറിച്ച് എന്തറിഞ്ഞു എന്നുകൂടെ എഴുതി വെക്കും. മനസ്സിലായോ? യോഗസിദ്ധി കൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും താരാവ്യൂഹ ജ്ഞാനം, താരാവ്യൂഹങ്ങളെ കുറിച്ചുള്ള ഗാലക്സിയെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടായിരുന്നു. ഇവർക്ക് ഗാലക്സിയെ കുറിച്ച് എന്താ ജ്ഞാനമുണ്ടായിരുന്നു? ഇവര് ധരിച്ചിരിക്കുന്നതെല്ലാം ഭൂമിക്ക് ചുറ്റും കൂടെ കറങ്ങുന്നു. ഇവരൊക്കെ ധരിച്ചിരുന്നു. ഇതാണ് താരാവ്യൂഹ ജ്ഞാനം. ജിയോസെൻട്രിക് ഭൂമിയാണ് എല്ലാത്തിനും കേന്ദ്രം എന്ന് പറയുന്നതാണ് ഇവരൊക്കെ വിശ്വസിച്ചിരുന്നത്. ആ അറിവ് പോലും ഇല്ലാത്തവരാണ് എന്താണ് അത്ഭുത സിദ്ധികളുണ്ടെന്ന് പറയുന്നത്. ഗലീലിയോ പിന്നീട് പറഞ്ഞ അങ്ങനെയല്ല, ഹീലിയോസെൻട്രിക് ആണ്, സൂര്യനെ ചുറ്റിയാണ് ഇതൊക്കെ കറങ്ങുന്നത്. അത്ര അറിവ് പോലും ഇല്ലായിരുന്ന ഒരു താരാവ്യൂഹം ഞാൻ എവിടെ നിന്നുണ്ടായി? വെറുതെ ഇങ്ങനെ നമുക്ക് അറിയാമെന്ന് പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച്, അവരെ ചൂഷണം ചെയ്യാൻ ഇതൊക്കെ പിൽക്കാലത്ത് ഉപയോഗിച്ചു. ഒരുപക്ഷെ ഇവര് പറഞ്ഞ അവരുടെ ആഗ്രഹമായിരിക്കും ഇതൊക്കെ അറിയാൻ പറ്റുമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞായിരിക്കും. നടക്കില്ല. കാരണം എന്താണോ, പ്രാപഞ്ചികമായ നിയമങ്ങൾക്ക് വിധേയമായി ഒരാൾക്ക് തന്റെ അറിവിനെയോ കഴിവിനെയോ ഒക്കെ വികസിപ്പിക്കാം. അതിന് നമുക്ക് സിദ്ധി എന്ന് പറയാം. അതിനപ്പുറം ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ പണ്ടിങ്ങനെ എഴുതി വെച്ചെന്തിനാ ആൾക്കാരെ പറ്റിക്കാനാണോ എന്ന് ചോദിച്ചാണെന്നൊന്നും ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കറിയില്ല അവരുടെ ആഗ്രഹം എഴുതി വെച്ചേ. പക്ഷെ പിൽക്കാലത്ത് അത് ഉപയോഗിച്ചതിന് വേണ്ടിയിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി, ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അത് എന്റെ ഒരു ദോഷം. കാരണം മനുഷ്യനും ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും പ്രാപഞ്ചികമായ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ച നിയമം എന്ന് വെച്ചാൽ മനുഷ്യൻ പ്രപഞ്ചത്തിൽ കണ്ടെത്തി ചില റെഗുലാരിറ്റികൾ, അതിന് വിധേയമായ പ്രവർത്തി. അതിന് ഉദാഹരണം പറഞ്ഞ ഒന്നാണ് ഈ എന്ത് അതിനൊന്നാണ് ആകർഷണം എന്ന് പറയുന്നത്. ആകർഷണ സിദ്ധാന്തം പ്രാപഞ്ചികമായൊരു നിയമമാണ്. അതിന് പിന്നെ പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും എല്ലാം ഉണ്ടാകുന്നതിന് അടിസ്ഥാനപരമായ അങ്ങനെ ഒന്നുണ്ട്. അപ്പോ അതിന് വിധേയമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ആ ഒരു നിയമത്തെ കണ്ടെത്തിയിട്ട് അതിന് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയും കൂടുതൽ പഠിക്കുകയും അതൊക്കെ ചെയ്തെന്നിരിക്കും. പക്ഷെ അടിസ്ഥാനപരമായി അങ്ങനെ ഒന്നുണ്ട്, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഉല്ലംഘിക്കാൻ പറ്റില്ല. മനുഷ്യന് ഉല്ലംഘിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എനിക്ക് ഒരു എക്സ്റ്റേണലായ ഒരു ഫോഴ്സ് പ്രയോഗിക്കാതെ എനിക്ക് ഇരുന്നിടത്തുനിന്ന് പൊങ്ങാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്ന് രണ്ട് സൈഡിൽ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പൊങ്ങും. എനിക്ക് മേളോട്ട് പോകണമെങ്കിൽ ഒരു ഫോഴ്സ് വേണമെന്ന് പറഞ്ഞ അവര് ന്യൂട്ടൺ കണ്ടെത്തിയാണ്. അതെന്താണ്? പ്രപഞ്ചത്തിന്റെ പ്രാഥമികമായ നിയമങ്ങളാണ്. ഈ നിയമത്തെ നമുക്കൊരിക്കലും ലംഘിക്കാൻ പറ്റില്ല. മനുഷ്യൻ കണ്ടെത്തിയ ആ നിയമം അനുസരിച്ച് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായാലേ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെ യോഗം ചെയ്താലും എനിക്ക് പൊങ്ങാൻ പറ്റത്തില്ല, പുറമേ നിന്നൊരു ഫോഴ്സ് ഇട്ടത്. അങ്ങനെ ഞാൻ മേലോട്ട് പൊങ്ങുമെന്ന് പറഞ്ഞാൽ അത് പരമാബദ്ധമാണ്. അതെന്താണ് പ്രപഞ്ച ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന നിയമത്തിന് എതിരാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, ഒരു പക്ഷിക്ക് പൊങ്ങാൻ പറ്റും. എന്തുകൊണ്ട്? ചിറകുകളുണ്ട്, അതിന് അങ്ങനെ ഒരു ഫോഴ്സ് ഉപയോഗിക്കാൻ പറ്റും. വായുവിന്റെ സമ്മർദ്ദം ഉപയോഗിച്ച് അതിന് മനുഷ്യന് അതിന് പറ്റില്ല. ഗ്രാവിറ്റേഷനെതിരായ ഒരു ഫോഴ്സ് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാതെ ഒരാൾക്ക് മേളോട്ട് പോകാന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇങ്ങനെ യോഗ സിദ്ധികളുണ്ടെന്ന് പറയുന്നത് ആദ്യമായി ഇത് ഇങ്ങനെ പറയുമ്പോൾ നിഷേധിച്ച ഒരാള് മീമാംസകന്മാർ, കുമാരലഭട്ടൻ. കുമാരലഭട്ടൻ പറഞ്ഞ് ഈ പറയുന്നതൊക്കെ തട്ടിപ്പാണ്, അങ്ങനെയൊന്നും നടക്കത്തില്ല. ഒരാൾക്ക് ഉള്ള കഴിവിനെ വികസിപ്പിക്കാം, അതേ പറ്റും. ഇപ്പൊ എനിക്ക് എന്റെ കണ്ണിന് ഈ അക്ഷരം ഇപ്പൊ കാണാൻ പറ്റില്ല, കണ്ണാടി വെച്ചാൽ കാണാം, അത് നടക്കും. എത്രാപ്പി അതിശയോദിഷ്ട സ്വസ്ഥ അനതിലംഘന, എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു വിശേഷത കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്, അതിന്റെ നിയമവിധേയമായിട്ടേ അത് പറ്റും. കാഴ്ചശക്തി ചിലപ്പോൾ ചിലർക്ക് കൂടുതലായിരിക്കും. എന്നുവെച്ചാൽ കഴുകന്റെ കാഴ്ചശക്തി മനുഷ്യനില്ല, പട്ടിയുടെ ഘ്രാണശക്തി മനുഷ്യനില്ല, പൂച്ചയുടെ ദർശനശക്തി നമുക്കില്ല. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അതെല്ലാം പ്രകൃതിയുടെ നിയമത്തിന് വിധേയമായി നടക്കുന്ന കാര്യം. അപ്പൊ മനുഷ്യൻ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഈ ചോറിന്റെ അപ്പുറത്തിരിക്കുന്ന കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടിപ്പാണ്. എന്തുകൊണ്ടത്? മനുഷ്യൻ അങ്ങനെ ഒരു എക്സ്റേ ചെയ്യുന്നുണ്ട്, ചോറിന്റെ ഭിത്തി തുളച്ചു പോയി കാണുന്നതിനുള്ള എക്സ്റേ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കണ്ടെത്താനുള്ള സ്കാനിങ് മെഷീനുകളുണ്ട്, അത് കണ്ടെത്തുന്ന റോബോട്ടുകളുണ്ട്, അവർ വേണമെങ്കിൽ അപ്പുറത്ത് കൂടെ ഇരിക്കുന്ന എന്താണെന്ന് കണ്ടെത്തും. അതാണ് സ്വാർത്ഥ അനതിലംഘന. ഈ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരത്ഭുതവും ഒരു മനുഷ്യനും സാധിക്കാൻ പറ്റില്ല എന്ന് പഴയകാലത്ത് തന്നെ കുമാരലഭട്ടം പറഞ്ഞു. ഞാനിപ്പോ പുതിയതായിട്ടിരുന്ന് പറയുന്ന കാര്യമല്ല, നമ്മുടെ ശാസ്ത്രങ്ങളിൽ തന്നെ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് യോഗസുദ്ധി എന്ന് പറയുന്നതിന് നമുക്ക് വിശ്വസനീയമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ്, ഒരു മനുഷ്യൻ അവന്റെ കഴിവുകളെ വികസിപ്പിച്ചാണ്. എന്താണ് ഗുരുവിനെ കുറിച്ച് ആകാശത്തൂടെ പറഞ്ഞു പറന്നു എന്ന് പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. മനസ്സിലായോ? ഗുരു ആകാശത്തൂടെ പറന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. ഇവിടെ തന്നെ യോഗി വസതി ജാലം ജഗത്തുറിയെന്നല്ലേ അതിന്റെ അതിന്റെ ഞാനീ ദൂരാതിനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു. എവിടെ ഇരിക്കുന്നത്? ഞാൻ ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്ന അതിനെ കുറിച്ച് രാമായണം തീരാറായി. ഏത് ലോകത്തായിരിക്കുന്നത്? അതായത് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെയാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരത്തിയെന്ന്. പിന്നെ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ എന്തിനാ പറയുന്നത്? അത് ഗുരു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞു വരത്തി എന്ന് ഗുരു തന്നെ സ്വയം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും ഇന്ന് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു വരുത്തുന്ന എന്തിനെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒട്ടച്ചെലവ് നടക്കാൻ വേണ്ടിട്ട്. ഇതൊക്കെ പറഞ്ഞാണ് നിങ്ങൾ ജീവിക്കുന്നത്, പൈസ ഉണ്ടാക്കുന്നത്. ഗുരു അന്ന് തന്നെ പറഞ്ഞ കാര്യമാണ് ഇത്, എന്നെ കുറിച്ച് ആൾക്കാർ അനാവശ്യമായി കാര്യങ്ങൾ പറഞ്ഞു വരുത്തുകയാണ്. എന്തുകൊണ്ട് നടക്കില്ലെന്ന് ഗുരുവിനറിയാം. പിന്നെ സാധാരണ ഒരു മനുഷ്യനിൽ ഇല്ലാത്ത സവിശേഷതകൾ ഗുരുവിലില്ലെന്നല്ല ഞാൻ പറയുന്നത്. അതെന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരാൾക്ക് അവരവരുടെ കഴിവുകളെ വളർത്തിയെടുക്കാൻ പറ്റും, വികസിപ്പിക്കാൻ പറ്റും. അതുപോലെ ഗുരു ഗുരുവിന്റെ തന്നെ പല കഴിവുകളെയും വികസിപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഗുരുവിന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത് മനുഷ്യരെ മനസ്സിലാക്കുക, അവരെ തിരിച്ചറിയുക, അവരെ കൈകാര്യം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. മനുഷ്യനെ അവന്റെ മനഃശാസ്ത്രം ശരിക്കും മനസ്സിലാക്കി അവനെ തിരിച്ചറിഞ്ഞ് അവനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഗുരുവിന്റെ ഏറ്റവും വലിയ ശക്തി. അതൊരു ഒരു മനുഷ്യന് എന്താണ് അപൂർവമായി മാത്രം ശേഷിക്കാൻ ആർജിക്കാൻ പറ്റിയ കഴിവുകളാണ്. എല്ലാവർക്കും അത് സാധിക്കില്ല. അങ്ങനെയുള്ള കഴിവുകൾ ആർജിച്ചതുകൊണ്ടാണ് ഗുരുവായത്. പിന്നെ ബാക്കി ഈ പറയുന്ന എല്ലാ കഥകളൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അന്ന് കറണ്ടില്ല, കറണ്ടില്ലാത്ത കാര്യമാണ്. ഗുരുവിന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം അജ്ഞരാണ്. ഭൂരിപക്ഷവും വിദ്യാഭ്യാസമില്ല, ബോധമില്ല. എന്തുപോലും വിദ്യാഭ്യാസമുള്ളവനെ പറ്റിക്കാൻ പറ്റും? അന്ന് വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർ അന്ധവിശ്വാസികളായി എന്താണ്? പ്രേതം മാറ്റാൻ വേണ്ടിട്ട് ഗുരുവിന്റെ അടുത്ത് വന്നപ്പോൾ ഗുരു ചോദിച്ചാണ് ഇവിടെ എന്താ പള്ളിക്കുടം ഇല്ലെന്ന്. എന്താ എന്റെ അർത്ഥം? ഇവിടെ നിന്ന് കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നില്ലേ എന്ന് വെച്ചാൽ എന്താണ് ശുദ്ധജലം ഇല്ലാത്തതുകൊണ്ടാണ് ഈ യോഗ സിദ്ധി ഇതൊക്കെ പറഞ്ഞിട്ടും കേൾക്കാത്തത്? ഇവിടുത്തെ വെള്ളത്തിന് എന്തോ ഒരു സ്മെല്ലുണ്ട് കേട്ടോ, പല്ല് ചത്ത് കിടക്കുന്നുണ്ടോ ഒന്ന് ടാങ്ക് ഒന്ന് പരിശോധിക്കുന്നുണ്ട്. ഈ ടാങ്കിന് എന്തിയുള്ള വേണ്ടത്തെ ടാങ്കി ടാങ്കിലെ ടാങ്കിന്റെ അടപ്പ് ശരിയല്ലെങ്കിൽ പല്ല് ചാവും, സ്മെല്ല് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അല്ലേ? അത് പല്ല് ചത്ത് കിടക്കുന്നതാണ് ആ സ്മെല്ല്. പല്ല് കാരണം ഞാനത് കുടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം പല്ല് ചത്ത വെള്ളം. ആ സ്മെല്ല് പല്ല് ചത്ത് കിടക്കുന്നതാണ് പലപ്പോഴും അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏത് ടാങ്കിലാണ് കണ്ടുപിടിക്കുന്നത്? പല്ല് ചത്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊരു അപ്പുപ്പം താടി പോലെ ഞാൻ അതീ പറന്ന് കിടക്കും, അപ്പോഴാണ് ഈ സ്മെല്ല് വരുന്നത്. പിന്നെ അത് അരിഞ്ഞ് അരിഞ്ഞ് അതിലങ്ങ് ലയിക്കും, ഒരു മൂന്നാല് ദിവസം ആ സ്മെല്ല് വരും. നോക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് അത്ര നല്ലതല്ല, പല്ലിക്ക് വിഷമില്ല, അത് വേറെ കാര്യം. എന്നാലും അഴുകിക്കഴിഞ്ഞാൽ അത് സൺമോണല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ അതിൽ നിന്ന് വരും, വയറിളക്കം പോലെയുള്ള അസുഖങ്ങളുണ്ടാവും. ചാകത്തൊന്നുമില്ല, പല്ലിയിലുണ്ട് ആ ഒരു ബാക്ടീരിയയാണ് സൺമോണല്ല എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വയറിളക്കം അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. വെറുതെ ഇരിക്കേണ്ടി കഴിഞ്ഞാൽ ടാങ്കൊക്കെ ഒന്ന് പരിശോധിക്കും സിദ്ധിജാല. ഫാമിലി പ്രാണായാമോ? അല്ല, എല്ലാം ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നും ഇല്ല. യോഗ ചെയ്യുന്നു, പ്രാണായാമം ചെയ്യുന്നു, അതൊക്കെ ഭൗതികമായ ഫിസിക്കലായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. അതില്ല ഈ സിദ്ധി എന്ന് പറയുന്നതാണ്. അത് ഇതൊക്കെ ജനങ്ങളുടെ വിശ്വാസമല്ലേ? ജനങ്ങളുടെ വിശ്വാസം, മനുഷ്യന്റെ വിശ്വാസമാണ് ഇതൊക്കെ. അത് പിന്നെ മനുഷ്യന് ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുന്നു, നടക്കുന്നു. പിന്നെ മനുഷ്യന്റെ അതിശയോക്തികളും. ഇത് ഞാനിപ്പോ പറയുന്നത് ഗുരുദേവൻ തന്നെ നിഷേധിച്ചതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഗുരുദേവൻ ഇതിനെയൊന്നും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, പക്ഷെ ജനങ്ങൾ അന്ന് അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നു. ഏതെങ്കിലും സിദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ആരാധനിച്ചില്ല ആ സഹാറയിൽ പോയി മഴ പെയ്ച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും പൂജ നടത്തിയോ എന്തെങ്കിലും ചെയ്തിച്ചാൽ അവിടെയൊക്കെ കൃഷി നടത്താൻ മനുഷ്യന്റെ ദാരിദ്ര്യം മാറും. സഹാറ മരുഭൂമിയുണ്ട്, രാജസ്ഥാനിൽ വലിയ താറ് മരുഭൂമിയുണ്ട്. അതിന്റെ പരിസരമൊക്കെ പോയിട്ടുണ്ട്, മനുഷ്യനവിടെ ജീവിക്കുന്ന ദുസ്സഹമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സിദ്ധി ഉപയോഗിച്ച് അവിടെ മഴ പെയ്യ്ക്കാൻ പറ്റും? പിന്നെ ഇതൊക്കെ പല കാര്യങ്ങളും കാകതാലീയ ന്യായം അനുസരിച്ച് ചിലപ്പോ ഒത്തു വരും. അങ്ങനെ വരും. ഇത് ഇത് മതിയല്ലോ. വേറെ അത് അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടല്ലോ. പല കാര്യങ്ങളും അങ്ങനെ കാരണം കാണും, നമുക്കറിയത്തില്ല. പലതൊക്കെ സംഭവിക്കും. പിന്നെ അതിശോക്തികളും ആൾക്കാർ മത്സരിച്ച് മത്സരിച്ച് കഥകൾ പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗുരുവിന് പല അപൂർവതകളും പല വിശേഷതകളും ഉണ്ടായിരുന്നു. അത് നമ്മള് അന്നത്തെ ജനങ്ങൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ ഗുരുവിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളാണ്, സാധാരണ മനുഷ്യർക്ക് ഇല്ലാതിരുന്ന കാര്യങ്ങൾ. അതിന് അന്നത്തെ മനുഷ്യന്റെ അറിവ് വെച്ച് പല പഠിപ്പും തങ്ങളും ചേർത്ത് ഒരുപാട് പ്രചരിപ്പിച്ച് ഇന്ന് എന്താണ് ഞാൻ ഗുരുവിന്റെ യഥാർത്ഥമായ ആ രൂപത്തെയാണ് ഞാൻ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അതാണ്. അല്ലാതെ ആൾക്കാരുടെ അന്ധവിശ്വാസത്തിന്റെ മേഖല അല്ല അത്. അത് വരുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളും അത് ഇതൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെങ്കിൽ നാളെ പുതിയ തലമുറ കൂടുതൽ മനുഷ്യൻ എല്ലാ വിഷയങ്ങളും അറിവ് നേടിക്കൊണ്ടുവരികയാണ്. ആ അറിവ് നേടുന്ന ഒരു തലമുറ ഗുരുവിനെ ഒരു തട്ടിപ്പുകാരനായിട്ട് വിലയിരുത്തും. മനസ്സിലായോ? നിങ്ങളിന്ന് ഈ ഉപജീവനത്തിന് വേണ്ടി പ്രചരിപ്പിക്കുന്ന കഥകളൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ തട്ടിപ്പിന് വേണ്ടി ഇതൊക്കെ ഒരാൾ ഉപയോഗിച്ചെന്നുള്ള രീതിയിൽ അത് ദുർവ്യാഖ്യാനം ചെയ്യും. ഗുരുവിന്റെ യഥാർത്ഥമായ രീതി എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കാതിരിക്കും. ഇന്ന് അതൊക്കെ കുറെയൊക്കെ വിറ്റ് പോകുന്നു എന്ന് വിചാരിച്ച് ഇതിന്റെ ബിസിനസ് എന്നും നടക്കുമെന്ന് വിചാരിക്കരുത്. മനസ്സിലായോ? ഇപ്പോ മുഹമ്മദ് നബി ചന്ദ്രൻ രണ്ടായി പിളർന്ന ആളാണെന്ന് പറയും. അങ്ങനെ അവന്റെ ഹദീസുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാരൊക്കെ. നബി തന്നെ പറഞ്ഞാണ് രണ്ടായി പിളർന്നു. അന്ന് കൂടെ ഇരുന്ന മുഴുവൻ പേരും അത് വിശ്വസിച്ചു. പക്ഷെ ഇന്നോ ഒരുപാട് മുസ്ലിങ്ങൾ അതിനെ ചോദ്യം ചെയ്തിട്ട് അതൊരു തട്ടിപ്പാണെന്ന് പറയുന്നു. വെറും തട്ടിപ്പാണെന്ന് പറയുന്നു. പക്ഷെ നബിയെന്ന് പറഞ്ഞാണ്. നബിയെന്ന് പറഞ്ഞു ബറാക്ക എന്തോ പറഞ്ഞൊരു കുതിര മേടിയിൽ നിന്ന് ആ കുതിരപ്പുറത്ത് കയറി ഏഴ് ആകാശം കിടന്ന് മേടി പോയി. ഇന്ന് മുസ്ലിങ്ങൾ ഒരുപാട് പറയുന്നു ഈ പറയുന്ന മുഴുവൻ കഥയുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അപ്പൊ നബി അങ്ങനെ രേഖപ്പെടുത്തിയോണ്ട് ഇത് പറഞ്ഞ നബി തട്ടിപ്പുകാരനെന്നാ പറയുന്നു. പിന്നെ എന്ത് സംഭവിച്ചൊന്നും പറയത്തില്ല. പിളർന്നെന്താ സ്വാഭാവികമായിട്ടും ഗുരു അന്ന് നിരന്തരം ഒരുപാട് ആൾക്കാരുമായിട്ട് പിന്നെ എന്താണോ നിരന്തരമായിട്ട് എന്താണോ സമ്പർക്കം സംവദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ കാര്യങ്ങളും ക്രിസ്ത്യാനികളുടെ കാര്യങ്ങളൊക്കെ ഗുരു മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് ജീവകാരുണ്യ വചകവും ഗുരു എഴുതിയല്ലാന്ന്, അനുകമ്പാദേശവും ഗുരു എഴുതിയല്ലാന്ന് പറയാൻ കാരണം അതാണ്. എന്തുകൊണ്ട് ഗുരു ഇങ്ങനെ പറയുന്നത് മനസ്സിലാക്കിയിരുന്നു. മനസ്സിലാക്കിയ ഒരാളാ കരുണാവാൻ നബി മുത്തുരത്ന ഒന്നും എഴുതി വെക്കത്തില്ല. വളരെ സ്പഷ്ടമാണ്. തീർച്ചയായിട്ടും ഇസ്ലാം മതത്തെ കുറിച്ചും ക്രിസ്തുമതത്തെ കുറിച്ചും ഗുരു മനസ്സിലാക്കി. കാരണം ആരെ കണ്ടാലും ഗുരു എന്താണ് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, പഠിക്കുകയാണ് ചെയ്യുന്നു. ആരെ കണ്ടാലും എന്താണെന്ന് ചോദിക്കും. അവർ അവരുടെ ഓരോരുത്തരിൽ നിന്നും അതിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേ ഒരു പഠിപ്പിക്കാനല്ല, കൂടുതൽ ജീവിതകാലം മുഴുവൻ ശ്രമിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആണ് ഗുരു മാറിക്കൊണ്ടിരുന്നത്. ആധുനികമായ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാനും എന്താണ് സി കേശവനി സഹോദരന അയ്യപ്പനെ പോലെയൊക്കെയുള്ള അന്നത്തെ തീവ്രവാദികളൊക്കെ ഉൾക്കൊള്ളാൻ ഗുരു തയ്യാറായി. അതുകൊണ്ടാണ് ഇന്നത്തെ ഗുരുക്കന്മാർക്ക് എന്താണ് അങ്ങനെ ശകലം മാറി ചിന്തിച്ച് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്നത്തെ ഇവിടുത്തെ ഗുരുക്കന്മാർ ഗുരു അങ്ങനെയല്ലോ. ഗുരുവിനെ തന്നെ വിമർശിക്കുന്നവരെയും ഗുരു ഉൾക്കൊണ്ടായതുകൊണ്ടാണ് ലോകം മാറുന്നു, കാറ്റ് മാറി വീശുന്നു എന്ന് മനസ്സിലാക്കി അതൊക്കെ ഗുരു ഉൾക്കൊണ്ട് മാറിക്കൊണ്ടിരുന്ന ആളാണ് അവസാനം വരെ. പിന്നെ ചുറ്റുപാടും കിടക്കുന്ന ജനം മുഴുവനും അന്ധരായതുകൊണ്ട് ബോധമില്ലാത്തവരായതുകൊണ്ട് അവർക്കനുസരിച്ച് അവരെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി കുറെ കാര്യങ്ങൾ വകവച്ചു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഈ പറയുന്ന ഈ തട്ടിപ്പ് വിദ്യകളൊക്കെ ഗുരുവിന്റെ മേലിൽ ആരോപിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ സമൂഹം കാണുന്ന ഗുരു ഒരു തട്ടിപ്പുകാരനായിട്ട് കാണും, ഒരു മാജിക്കുകാരനോ കൺകെട്ടുകാരനോ ഒക്കെ ആയിട്ട് സമൂഹം കാണത്തുള്ളൂ. ഗുരുവിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാകാതെ അതൊരു നഷ്ടമാണ്. അതുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കുറച്ചു കാലം കൂടെയൊക്കെ കുറെ അമ്മമാരുടെ ഇടയ്ക്കൊക്കെ ഇന്ന് കുറെയൊക്കെ വിൽക്കും, കുറച്ച് കഴിയുമ്പോൾ അതിന് മാർക്കറ്റില്ലാതെ. അതുകൊണ്ട് യോഗ വൈഭവം എന്ന് പറയുന്നത് ഈ പറയുന്നത് ഒരു ശുദ്ധ തട്ടിപ്പ് എന്നല്ല ഞാൻ പറയുന്നത്. മനുഷ്യന്റെ കഴിവുകളെ വികസിപ്പിക്കുന്നിടത്തോളം അതൊക്കെ ശരിയാണ്. അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ പറയണമെങ്കിൽ അതൊക്കെ തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. ഗുരുവിന്റെ ഗുരു പറഞ്ഞ അനുസരിച്ച്, ഗുരു പറഞ്ഞ എല്ലാം നോക്കണം. ഗുരു പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുന്ന പാരമ്പര്യമായി പറഞ്ഞു വന്ന അദ്വൈത ശാസ്ത്രം എഴുതിയിരിക്കുന്നു, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉദാഹരണം, അത് ഈ ഉദാഹരണം എത്രയോ സ്ഥലത്ത് വാസിഷ്ഠത്തിൽ കാണാം. ഇതേ ഉദാഹരണം അത് തന്നെ ഗുരു എഴുതിയിരിക്കുന്നു. അദ്വൈതമാണ് എഴുതിയിരിക്കുന്നത്, പ്രചരിച്ചിരുന്ന ഉദാഹരണം എടുത്തു വെച്ച് പറയുന്നു. അദ്വൈതം അങ്ങനെ വിശദീകരിക്കുന്നു. കഫം പോകാൻ കൊള്ളാന്ന് പറഞ്ഞ എന്തിനെ കുറിച്ചാ? അത് കഫം പോകാൻ കൊള്ളാന്ന് പറഞ്ഞു. ശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രം ഇന്നാണെന്ന് പറയും, പക്ഷെ ഈ പറയുന്ന ഭ്രാമരിയൊക്കെ എന്തിനുള്ളതാണ്? കഫം പോകാൻ കൊള്ളാന്നുള്ള സാധനം ഗുരു പറഞ്ഞത്. അതുകൊണ്ട് ചെയ്യണ്ടെന്നുള്ളതല്ല, പിന്നെ ഭയങ്കര ഏകാഗ്രത കേട്ടാത്ത. ഏകാഗ്രതയുടെ കാര്യമൊന്നും പറയുന്നുണ്ട്. ഈ പറഞ്ഞത് ശരിയാണ്, ചെയ്യുന്നതല്ലാണ് കവം പോകും എന്നല്ലാണ്. അല്ലാന്ന് പിന്നെ ഏകാഗ്രത എന്നൊക്കെ പറയുന്നത്, ഏകാഗ്രത ഉള്ളവന് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏകാഗ്രത ഉണ്ടാവും, ഇല്ലാത്തവൻ ഇത് ചെയ്തിട്ട് വിശേഷമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഏകാഗ്രത ഉണ്ടെങ്കിൽ എന്ത് ചെയ്താലും അതിന് ഏകാഗ്രത വരും. ഏകാഗ്രത ഇല്ലെങ്കിൽ ഇതൊന്നും കൊണ്ട് ഏകാഗ്രത വരത്തില്ല. ഇനി നിങ്ങൾക്ക് ഏകാഗ്രത കൂട്ടണമെങ്കിൽ ഇന്ന് വളരെ വ്യക്തമായ മനഃശാസ്ത്ര പദ്ധതികളൊക്കെ ഉണ്ട്, ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലന പരിപാടികളൊക്കെ ഉണ്ട്, സൈക്യാട്രിയിലും സൈക്കോളജിയിലും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏകാഗ്രതയൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റും. അല്ല, ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു അവബോധമില്ലാതെ എന്തെങ്കിലും ചെയ്തിട്ട് ഏകാഗ്രത ഉണ്ടാകുന്നു ഞാനൊന്നും ഉണ്ടാകത്തില്ല. വെറുതെയാണ് ഇത്. പ്രാണായാമം ചെയ്യുന്നതിന് ഗുരു പറഞ്ഞതിന് തന്നെ ഉപയോഗമുള്ളതാണ്. ഖേചരി മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആകാശത്തോടെ പറക്കുന്നു എന്നാണ്. പക്ഷെ ഗുരു എന്താ എഴുതി വെച്ചത്? അത് ചെയ്തു കഴിഞ്ഞാൽ നിദ്രയും ആര് ചെയ്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനെ മേനക്കെട്ടിരുന്നു മസിൽ പിടിച്ച് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ ഉറക്കം വരും. ഉറക്കം വരത്തില്ല, ആലസ്യമില്ല. അല്ലാതെ ആകാശത്തൂടെ പറക്കുമെന്ന് ഗുരു പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്, ഗുരുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് പഴയ കാലത്ത് ആൾക്കാർ പ്രചരിപ്പിച്ച അന്ധവിശ്വാസങ്ങളുടെയും അവരുടെയും മനസ്സിലാക്കുന്നത്. ഗുരുവിന്റെ യഥാർത്ഥമായ വ്യക്തിത്വമല്ല മനസ്സിലാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഗുരു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ശാസ്ത്രങ്ങൾ എഴുതുമ്പോൾ അതിന്റെ രീതിയിൽ തന്നെ എഴുതും. അതുകൊണ്ടെന്താ? ശരി.